അവ്യക്തം എന്ന് പറയുന്നത് എന്താണ്? ശങ്കരാചാര്യർ പറയുന്നതനുസരിച്ച് നാമരൂപങ്ങൾ പ്രകടമാകാതിരിക്കുന്ന അവസ്ഥ എന്നുവെച്ചാൽ ഈ സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ. ഈ സൃഷ്ടിയെ മൊത്തം പറയുന്ന ഒരു കല്പം എന്നാണ്. ഈ കല്പത്തിന് മുമ്പുള്ള അവസ്ഥ. അപ്പോ ഈ പഞ്ചീകരണം എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. പഞ്ചീകരണം എന്ന് പറഞ്ഞാൽ പഴയ ഈ ഉപനിഷത്തിലെ ചില പ്രയോഗങ്ങൾ, ചില വാക്യങ്ങളെ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ത്രിവൃത്കരണം എന്ന് പറഞ്ഞിരിക്കുന്നു ഉപനിഷത്തിൽ. അതിനെ പിന്തുടർന്ന് പിൽക്കാലത്ത് ശങ്കരാചാര്യരുടെ പരമ്പരയിലുള്ള ആചാര്യന്മാർ രൂപപ്പെടുത്തിയെടുത്ത ഒരു സമ്പ്രദായമാണ് ഈ പഞ്ചീകരണം. അത് പറയുന്നു. ഇപ്പൊ ഇവിടെ മായയെക്കുറിച്ച് പറഞ്ഞല്ലോ, മായാശക്തി. അതിന്റെ പ്രക്രിയ വേറെയാണ്. അതായത് മായാശക്തിയിൽ നിന്നും മായാശക്തി തന്നെയാണ് അവ്യക്തമായിരുന്നത് സൃഷ്ടിക്കും മുമ്പ്. അതിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടാകും. ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നതിന് പഞ്ചീകരണത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പല അദ്വൈതികളും ഈ സാംഖ്യന്മാരുടെ പ്രക്രിയ കൂടെ അവിടെ ചേർക്കും, അതിനോട് ചേർക്കും. കാരണം ഇത് ശങ്കരാചാര്യർ രൂപപ്പെടുത്തിയല്ല എന്ന് വെച്ചാൽ അവിടെ നിന്ന് മഹത്തത്വം, അഹന്തത്വം ഇങ്ങനെ ഇവിടെയൊക്കെ ചേർത്ത് പറയും. പിന്നെ പഞ്ചഭൂതങ്ങൾ അല്ല, ചുരുക്കി പറയണമെന്നുണ്ടെങ്കിൽ മായയിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി എന്ന് പറയും. മായാശക്തിയിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു കൺസെപ്റ്റാണ്. ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന ഉണ്ടാകുമ്പോ അതിന് പറയുന്ന പേര് തന്മാത്രകളെന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇനി കാണുന്ന പഞ്ചഭൂതമല്ല അത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇങ്ങനെ തന്മാത്രകളായിരുന്നു. ഈ തന്മാത്രകളായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമാണ്. അതിനെ കൂടുതലൊന്നും വിശദീകരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ആകാശ ശബ്ദരൂപത്തിലിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാനാണ്? അത് ഒരു സങ്കല്പം മാത്രം. വായു സ്പർശരൂപത്തിലിരുന്നു, അഗ്നി രൂപം അതായത് നിറം അങ്ങനെയായിരുന്നു, നിറവും ആകൃതിയും. ജലം രസരൂപത്തിലിരുന്നു, ഭൂമി ഗന്ധരൂപത്തിലിരുന്നു. ഇത് മായയിൽ നിന്ന് പഞ്ച തന്മാത്രകളുണ്ടായ ഒരു കഥ പറയുകയാണ്. ഇതൊക്കെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അങ്ങനെ പറയുന്നു. അപ്പൊ അങ്ങനെയിരിക്കുമ്പോ അവിടെ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടാകാൻ പറ്റില്ല. കാരണം അതൊക്കെ വെറും ഗുണങ്ങളാണ്. അല്ലെങ്കിൽ തന്മാത്ര എന്ന് വെച്ചാൽ മനുഷ്യന് കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ട് പോലും ഗ്രഹിക്കാൻ വയ്യാത്ത അത്രയും സൂക്ഷ്മമായ അവസ്ഥ പരമാണു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഒരു അവസ്ഥയാണ്, ഒരു സങ്കല്പമാണ് അതിനെ സംബന്ധിച്ചുള്ള. പിന്നീട് ഇത് എന്ത് ചെയ്തു? ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നു. ഈ അഞ്ച് തന്മാത്രകളും കൂടിച്ചേർന്നു. മായ, മായ തന്മാത്രകള്, പിന്നെ തന്മാത്രകള് കൂടിച്ചേർന്നു. കൂടിച്ചേർന്നിട്ട് ഈ സ്ഥൂല ഭൂതങ്ങൾ ഉണ്ടായി, നമ്മൾ ഇന്ന് കാണുന്ന പഞ്ചഭൂതങ്ങൾ. ആ അങ്ങനെ ഈ തന്മാത്രകൾ അഞ്ചെണ്ണം, തന്മാത്രകൾ അഞ്ചാണ്. ഈ അഞ്ചെണ്ണം കൂടിച്ചേർന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന പഴയ പണ്ഡിതന്മാരുടെ ഒരു കഥ ആണ് ഈ പഞ്ചീകരണം എന്ന് പറയുന്നത്. പണ്ടത്തെ ഒരു കഥ തന്നെ പറയാൻ പറ്റും. സാഖ്യത്തിൽ ഇത് എങ്ങനെയല്ല വിവരിക്കുന്നത്? ആ സാഖ്യത്തിൽ പറയുന്നതോട് ഇതിവിടെ ചേർക്കും. കാരണം സാഖ്യന്മാരാണ് ഈ തന്മാത്രകളെ കുറിച്ച് പറയുന്നത്. അവരാണ് തന്മാത്രകളെ കുറിച്ച് പറയുന്നത്. തന്മാത്രകളിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായിന്ന് പറയുന്നത് അവരാണ്. അപ്പോ അതിന് സംഖ്യന്മാരിൽ നിന്ന് അദ്വൈതികൾ ഇങ്ങോട്ടെടുത്തു. അദ്വൈതികൾ എടുത്തിട്ട് എന്ത് ചെയ്തു? ശങ്കരാചാര്യര് മൊത്തം എല്ലായിടത്തും തന്റെ ഭാഷ്യത്തിൽ മൊത്തം ഒരു സ്ഥലത്ത് പഞ്ചീകരണം എന്ന് പറയുന്ന ഒരു വാക്കേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. ഒരു വാക്ക് മാത്രം വിശദീകരണം. പക്ഷെ ത്രിവൃത്കരണം എന്ന് പറയുന്നതിനെ വിശദീകരിക്കുന്നു. പിൽക്കാലത്ത് വന്ന ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്തു? തന്മാത്രകളോട് ചേർന്ന് പഞ്ചഭൂതം ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയെടുത്തു. അതൊരു എന്താണ്, ഈ പ്രപഞ്ചത്തിന്റെ ഭൗതികമായ യാഥാർത്ഥ്യം മനുഷ്യന്റെ ഇന്നത്തെ അറിവ് നോക്കുമ്പോൾ ആ പറയുന്ന വിശദീകരണങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ല. അതൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞ് പഠിക്കുകയൊന്നും വേണ്ട. കാരണം പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നത് ഈ പഞ്ചീകരണം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പഞ്ചീകരണം അംഗീകരിച്ചാൽ തന്നെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന പഞ്ചഭൂത സിദ്ധാന്തത്തിന് അതൊരു ശരിയായ സമാധാനമൊന്നുമില്ല. പഞ്ചഭൂത സിദ്ധാന്തം തന്നെ ഇന്ന് ചിന്തിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ല. സ്ഥൂല ശരീരം പഞ്ചീകരണമാണെന്നും ആ സൂക്ഷ്മ ശരീരം അപഞ്ചീകരണമാണെന്നും പറഞ്ഞ തത്വബോധത്തിലൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നു. ആ അത് പറഞ്ഞേ കഥ, പിൽക്കാലത്ത് കഥ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. ഇതൊക്കെ സ്റ്റോറി ടെല്ലിംഗ് ആണ്, അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച്. കാരണം ഭൗതിക പ്രപഞ്ചം സംബന്ധിച്ച് ഇന്ന് മനുഷ്യന് കുറെ കൂടെ വ്യക്തമായ ധാരണകളുണ്ട്. അവിടെ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പഞ്ചഭൂതങ്ങളോ തന്മാത്രകളോ ഒന്നും അല്ല, അത് മൂലകങ്ങളാണ്. ഈ മൂലകങ്ങൾ കൂടി ചേർന്നതാണ് നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഈ മൂലകങ്ങളുടെ രീതിയിലാണ് ഇന്ന് ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നത്. അവിടെ ഈ പഞ്ച തന്മാത്രകളെന്നൊക്കെ പറയുന്നതൊന്നും ഇന്ന് യാതൊരു അർത്ഥവുമില്ല. പറയുന്നതിന് പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നതിനും അർത്ഥമില്ല. പഴയകാലത്ത് പഞ്ചഭൂതം എന്ന് പറയാൻ കാരണം എന്താണ്? മനുഷ്യന്റെ പ്രാഥമികമായ അറിവ്. കാരണം അഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിക്കുന്നതിന് ഓരോ ഭൂതങ്ങളെന്ന് അവർ പേരിട്ടു. മനസ്സിലായി? ഓരോ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു. അത് ചിലത് എളുപ്പമാണ്. ചെവി കൊണ്ട് കേൾക്കുന്നത് ശബ്ദം, അത് എളുപ്പമാണ്. അപ്പൊ അതെല്ലാം ഒരു കല്പിതം മാത്രമാണ്. സ്റ്റോറി, കഥ, കഥ. സൂര്യദേവത, ഗോളകം, ഇന്ദ്രിയം, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിപ്പിക്കുന്നത് സ്റ്റോറി ആയിട്ട് എടുക്കണം. അതൊക്കെ പഴയ കാലത്ത് മനുഷ്യന്റെ പ്രാഥമികമായ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഭൗതിക പ്രപഞ്ചത്തെ കുറിച്ച് മനുഷ്യന്റെ അറിവ് ഒരുപാട് മാറിക്കഴിഞ്ഞു. അവിടെ ഈ പറയുന്നതിനൊന്നും ഇന്ന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കഥയായിട്ട് മാത്രം എടുത്താൽ മതി. കാരണം പഞ്ചഭൂതങ്ങൾ തന്നെ പറയും. ഇപ്പൊ പൃഥ്വി ഒരു ഭൂതമാണെന്ന് പറയുന്നു. ഇപ്പൊ ഭൂമി എടുക്കുക. ഇപ്പൊ ഈ മേശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും? ഇത് പൃഥ്വി തത്വമാണെന്ന് പറയും. ഈ പൃഥ്വി തത്വം എന്ന് പറഞ്ഞാ എന്താണ്? ഈ പൃഥ്വി തത്വം എന്ന് പറയുമ്പോ ഇതിനകത്ത് എന്താ ഉള്ളത്? ശരിക്കും ശരീരം പരിശോധിച്ചു നോക്കിയാൽ എന്താണ് ഈ കാണുന്നത്? ഇതിനകത്ത് കാണുന്ന ചില മൂലകങ്ങളാണ്. കാർബൺ പോലെയുള്ള, അതായത് ഈ സ്റ്റാറുകളിൽ എന്ത് മൂലകങ്ങളാ ഉള്ളത്? അത് തന്നെയാണ് ഈ മേശയിലും ഉള്ളത്. എല്ലായിടത്തും ഉള്ള മൂലകങ്ങളാണ്. മനുഷ്യ ഇന്ന് തന്നെ മനസ്സിലാക്കുന്ന മൂലകങ്ങളായിട്ടാണ്. പൃഥ്വി എന്ന് പറയുന്നതിനൊന്നും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. മനസ്സിലായോ? പഴയ കാലത്ത് പറഞ്ഞ എന്താണ് ജലം എന്ന് പറഞ്ഞു. ജലം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഈ പഞ്ചതന്മാത്രകൾ കൂടി ചേർന്നതെന്നാണ് എന്നാണ് പണ്ട് ഇവർ പറഞ്ഞ കഥയിൽ. പക്ഷെ ഇന്നങ്ങനെയല്ല, ജലം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഓക്സിജനാണ്. ഈ രണ്ട് സാധനങ്ങളും കൂടിച്ചേർത്താൽ എന്താവും? ജലമാവും. അപ്പൊ പിന്നെ ഇതിൽ ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാം എവിടുന്ന് വന്ന്? മറ്റേ ഇതെല്ലാം കൂടെ കൂടിച്ചേർത്ത് എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാത്തിനും ഈ രണ്ടായിട്ട് മുറിച്ച് പിന്നെ ഒന്നില് ഓരോന്നില് എട്ടിലൊന്ന് കാണും. ഇതൊക്കെ വെറും പൊട്ട കഥകള്, ഇതൊന്നും യാതൊരു അർത്ഥവും. ഇന്ന് ഇതിനൊക്കെ ഭയങ്കര വെയിറ്റ് കൊടുത്ത് പഠിക്കുന്നതിലോ പഠിപ്പിക്കുന്നതിലോ അർത്ഥമില്ല. ജലം എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യന് വ്യക്തമായിട്ട് അറിയാം എന്താണ്. ഹൈഡ്രജന് H2O ആണ്. പിന്നെ അവിടെ എവിടെ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നെന്ന് പറയുന്നു. അപ്പൊ പഞ്ചീകരണമെന്ന് ഇന്ന് പറയരുത്. പിന്നെ ഈ വേദാന്തികള് ഇത് എന്നെ തലമുറ തലമുറയായി പഠിപ്പിച്ചോണ്ടേ ഇരിക്കും. കാരണം പഴയ കാലത്ത് ഇങ്ങനെ എഴുതി വെച്ച് അത് പഠിപ്പിക്കണമെന്നുള്ള ഇവരുടെ ഒരു മനസ്സിലായോ, ഇവരുടെ ഒരു ബാധ്യതയായിട്ട് വരുന്നു. അത് ഇന്നിപ്പോ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെടുത്ത് ചോദിച്ചാലും പറയും വെള്ളം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനുമാണ്. അതിലൂടെ വായുവോടെ ആകാശോടെ ആകാശവും ചേർന്നിട്ടുണ്ടെന്നാണ്. ഇവിടെ ആകാശം എനിക്ക് ആകാശം എന്ന് പറയുന്നത് തന്നെ എന്താണ്? അപ്പൊ അതൊക്കെ ഇന്ന് പഴയതിനെ അപേക്ഷിച്ച് ഇന്ന് മനുഷ്യൻ എന്താണ് കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള അറിവ്, കുറച്ചുകൂടി മെച്ചപ്പെട്ട അറിവുണ്ട് എന്നേ നമുക്ക് പറയാൻ പറ്റും. അവസാനത്തെ അറിവല്ല, മെച്ചപ്പെട്ട അറിവുണ്ട്. അതുകൊണ്ട് ഈ പഞ്ചീകരണം പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒന്നും ഇന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമുണ്ട്. അത് മനുഷ്യന് ഇന്നത്തെ അറിവില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്, അവരടുത്ത് യോജിക്കത്തില്ല. പക്ഷെ എന്താണ് അദ്വൈതത്തിന്റെ ക്ലാസ്സുകളിൽ പോയി നിങ്ങൾ ഇത് തന്നെ പഠിപ്പിച്ചോണ്ടേ. ഇനി കാലം എത്ര പോയി കഴിഞ്ഞാൽ ഇത് തന്നെ പറയും. പിന്നെ ഇനി ഈ ന്യൂ വേദാന്തിൻസ് ആധുനിക വേദാന്തി അവരിതിന്റെ അകത്ത് കുറച്ച് ഇന്റലക്ച്വൽ മാൽപ്രാക്ടീസ് കൂടെ നടത്തും. ഇന്റലക്ച്വൽ മാൽപ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇന്റലക്ച്വൽ മാൽപ്രാക്ടീസ് എന്താണ് കേട്ടിട്ടും എന്താ? മാൽപ്രാക്ടീസ് സാറിന് പറയുന്ന അഴിമതി മലയാളത്തില്, അല്ലെങ്കിൽ ദുരാചാരം അങ്ങനെയൊക്കെ പറയാം. ഇന്റലക്ച്വലായി മാൽപ്രാക്ടീസ് നടത്തിയിട്ട് പറയും ഇതാണ് മറ്റേ അവിടെ കെമിസ്ട്രി ആണോ ഇത് ഫിസിക്സ് ആണോ എന്നൊക്കെ പറയുന്നതാണ് ഇന്റലക്ച്വൽ മാൽപ്രാക്ടീസ്. എഴുതി വെച്ചോ. മനസ്സിലായോ? ഉദാഹരണത്തിന് അഗ്നി വെള്ളത്തിനകത്ത് അഗ്നി ഉണ്ടെന്ന് സ്ഥാപിക്കുന്നു. അത് പറയും വേണമെങ്കിൽ അവർ പറയും എന്താണ് വിദ്യാരണ്യ സ്വാമിയൊക്കെ പറയും പോലെ എന്തെങ്കിലും വസ്തുവിനെ കത്തിക്കുമ്പം അവിടെ ജലത്തിന്റെ തുള്ളികൾ കാണത്തില്ലേ അതില്. അപ്പൊ അതുകൊണ്ട് അതാണ് തെളിവ് ജലത്തിന് അഗ്നിയിൽ ജലമുണ്ടെന്നുള്ളത് പറയും. അന്നവര് പറഞ്ഞ അന്നത്തെ കാലഘട്ടത്തിൽ ശരിയാ. കാരണം എന്തുകൊണ്ട്? മനുഷ്യന്റെ പ്രാഥമികമായ അറിവുകൾ കണ്ടതും കേട്ടതും ഒക്കെ പറയുന്നു. പിന്നെ അതിന് കുറച്ച് അവരുടെ ഭാവന കൂടെ കൂട്ടിച്ചേർക്കും. അതുകൊണ്ട് ഇന്നാ പറയുന്നതിനൊന്നും ഒരു കഴമ്പും ഇല്ല. ഇന്ന് മനുഷ്യനെ ഇതിനെ കുറിച്ചൊക്കെ മെച്ചപ്പെട്ട അറിവുകളുണ്ട്, അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പഞ്ചീകരണത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല, യാതൊരു അർത്ഥമില്ല. ഈ അഷ്ടസിദ്ധികളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അഞ്ചീകരണത്തിന്റെ അറിവും ഈശ്വരരുടെ സാധനകളും അതുപോലെ സിദ്ധികളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതായത് യോഗസൂത്രത്തിലാണ് ഈ സിദ്ധികളെ കുറിച്ച് പറഞ്ഞത്. യോഗസൂത്രത്തിൽ പഞ്ചീകരണം അംഗീകരിക്കുന്നേയില്ല, പിന്നെങ്ങനെ കണക്ഷൻ വരുന്നു? അത് കഥകള്, കഥകള് സ്വാമിമാർക്ക് ജീവിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നു എന്നുള്ളതല്ല ഇതിനകത്തും പ്രതീക്ഷ. ഇതൊക്കെ ഉപജീവന മാർഗം ഞങ്ങളെപ്പോലെയുള്ളവരുടെ. അതുകൊണ്ട് അങ്ങനെ ഒരു പറയും, അത് കൂടുതൽ പഞ്ചദശയിലും മറ്റൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് അത് അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കണ്ട. ഇവിടെ പറയുന്നത് എന്താണ്? മായയിൽ നിന്ന് മായാവിയുടെ പ്രപഞ്ചം എന്ന് വെച്ചാൽ ശങ്കരാചാര്യർ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു മായയെ സ്വീകരിക്കും. എവിടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ബ്രഹ്മത്തിനും പ്രപഞ്ചത്തിനും ഇടയ്ക്ക്. കാരണം ഒരു മായയെ സ്വീകരിക്കാതെ ഒരു രക്ഷയില്ല. എന്തുകൊണ്ട്? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിർഗുണമാണ്, പ്രപഞ്ചമാണെങ്കിൽ അനേക ഗുണങ്ങളുള്ളതാണ്. അപ്പൊ നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്നും ഗുണങ്ങളുള്ള പ്രപഞ്ചം ഉണ്ടാകത്തില്ല. ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം. ആ അത്ഭുതമാണ് ഇടയ്ക്കിരിക്കുന്ന മായ. മനസ്സിലായോ? ബ്രഹ്മം എന്ന് പറയുന്നത് നിർവികാരമാണ്, വികാരമൊന്നുമില്ല. പ്രപഞ്ചം എന്ന് വെച്ചാൽ വികാരം ഉള്ളതാണ്, കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ നിർവികാരത്തിൽ നിന്ന് വികാരമുള്ള പ്രപഞ്ചം ഉണ്ടാകത്തില്ല. ഉണ്ടെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം. അതാണെന്ത്? മായ. ബ്രഹ്മം എന്ന് പറയുന്നത് കാര്യവുമല്ല കാരണവുമല്ല, രണ്ടുമല്ല. പ്രപഞ്ചമാണെങ്കിലോ വേറെ നമ്മൾ കാണുന്ന കാര്യ കാരണങ്ങളാണ്. അപ്പൊ കാര്യവും കാരണവുമല്ലാത്ത ബ്രഹ്മത്തിൽ നിന്ന് കാര്യകാരണങ്ങളുള്ള പ്രപഞ്ചം ഉണ്ടാവണമെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും, ഒരത്ഭുതം. അതാണെന്ത്? മായ. അപ്പോ ബ്രഹ്മം, അതിനകത്ത് സൃഷ്ടി സ്ഥിതി സംഹാരം ഒന്നുമില്ല. പ്രപഞ്ചത്തിലാണെങ്കിൽ ഇതാണ് നമ്മൾ നിരന്തരം കാണുന്നത്, സൃഷ്ടി സ്ഥിതി സംഹാരം. അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരം ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുള്ള ഈ പ്രപഞ്ചം ഉണ്ടാവണമെങ്കിൽ ഇടയ്ക്കൊരു അത്ഭുതം വേണം. അതാണെന്ത്? മായ. അതായത് മായ എന്ന് പറയുന്ന ഒരൊറ്റ പ്രയോഗം കൊണ്ട് ശങ്കരാചാര്യർക്ക് സമർത്ഥിക്കാൻ സാധിച്ച എന്താണ്? ഇതുവരെ പറഞ്ഞിരുന്നു വികാരത്തോടുകൂടി പ്രപഞ്ചത്തെ അധ്യസിച്ചു കാണിച്ചു കൊടുക്കാം. അതായത് ഈ പ്രപഞ്ചവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ബ്രഹ്മത്തെ സ്ഥാപിക്കാൻ പറ്റി. മായ ഇടയ്ക്ക് വച്ചതുകൊണ്ട് സാധിക്കാം അത് സ്ഥാപിക്കാൻ പറ്റി. ഈ പ്രപഞ്ചമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതില് വികാരങ്ങളില്ല, അത് കാര്യമല്ല, അത് കാരണമല്ല, അത് നിത്യമാണ്, നിർഗുണമാണ്, നിരാകാരമാണ്. അങ്ങനെയുള്ള ഒരു ബ്രഹ്മത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ശങ്കരാചാര്യർ കണ്ടുപിടിച്ച ഒരു കുറുക്കു വഴിയാണെന്ത്? ഈ പ്രപഞ്ചവും ബ്രഹ്മവും അതിന്റെ ഇടയ്ക്ക് മായ എന്ന് പറയുന്ന ഒരു സംഭവത്തെ കൊണ്ടുവരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ മായക്ക് ബ്രഹ്മത്തോടും ബന്ധമുണ്ട്, എന്താണ് പ്രപഞ്ചത്തോടും ബന്ധമുണ്ട്, രണ്ടിനോട് ബന്ധം. കണക്ഷൻ ഉണ്ടായാലും ഇതൊക്കെ ഉണ്ടാവും. അതിനെ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി പക്ഷെ കൊണ്ടുവന്ന സാധനം എന്തെന്നുള്ളതാണ്. ഇല്ല, സാങ്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് അനിർവചനീയ ശങ്കരാചാര്യർ പറയുന്ന പോലെയുള്ള മായ അംഗീകരിക്കുന്നില്ല. അവര് റിയലിസ്റ്റിക്കുകളാണ്. ശങ്കരാചാര്യർ പറയുന്ന മായാവാദത്തിന്റെ അടുത്തേ അവർ പോകുന്നില്ല. ആര്? സംഖ്യന്മാരും യോഗികളും ഒന്നും വേറെ ആരും പോകുന്നില്ല. ശങ്കരാചാര്യരാണ്. കാരണം ശങ്കരാചാര്യർക്ക് നിർഗുണമായ ബ്രഹ്മത്തെ സംരക്ഷിക്കണമെങ്കിൽ ഈ പ്രപഞ്ചവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ബ്രഹ്മത്തെ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നേരെ വിരുദ്ധമായിരിക്കുന്ന ഒരു ബ്രഹ്മത്തെ സ്ഥാപിക്കണമെങ്കിൽ ഇടയ്ക്ക് എന്ത് വേണം? ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു സാധനം വേണം. അതിനാണ് എന്ന് പറയുന്നത് മായ. അതിനാണ് മായ എന്ന് പറയുന്നത്. ഗുരുവിനെ സപ്പോർട്ട് ചെയ്യുക, നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. ഗുരു എന്ന് പറയുന്നത് പ്രാചീനമായ ആ അദ്വൈതത്തെ അതേപോലെ തന്നെ വിശദീകരിക്കുന്നു. പ്രാചീനമായ അദ്വൈതത്തെ അതേപോലെ തന്നെ വിശദീകരിക്കുന്നു. അതിനെ കുറിച്ച് പറയുന്ന കഥയാണ്. ഒരാളിൽ നിന്ന് ഗുരുവിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് അദ്വൈതം മനസ്സിലാക്കുന്ന തരത്തിലൊരു ഗ്രന്ഥം എഴുതിത്തരണം, എന്താ പഠിച്ചോ? എഴുതി കൊടുത്തത് എന്നാണ് അതിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കഥ. അപ്പൊ അദ്വൈതം ഇതാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നു. അപ്പോ ഈ ഒരു അത്ഭുത കൃത്യം ശങ്കരാചാര്യർ ചെയ്തുകൊണ്ടാണ് ശങ്കരാചാര്യർക്ക് ഈ നിർഗുണ ബ്രഹ്മത്തെ ഉറപ്പിക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മത്തെ സ്ഥാപിക്കാൻ പറ്റത്തില്ല. പ്രപഞ്ചത്തിന് കാരണം നിർഗുണ ബ്രഹ്മമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ഇടയ്ക്ക് മായ എന്ന് പറയുന്ന ഒരു മായാജാലത്തെ അവിടെ കൊണ്ടുവന്ന് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ശങ്കരാചാര്യർ വലിയ ബുദ്ധിമാനാണ്. പിന്നെ ശങ്കരാചാര്യ എല്ലാ അഭ്യാസവും നടത്തുന്ന എവിടെയാണ്? ഈ മായയിൽ. പിന്നെ മായയെ വ്യാഖ്യാനിച്ച് ആൾക്കാരെ നിലം തുടങ്ങിയാണ് നിർത്തം. മനസ്സിലായോ? മനുഷ്യനെ നിലം തുടിക്കത്തില്ല മായ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ബൗദ്ധ ദർശനത്തിൽ പറയുമ്പോഴത്തേക്ക് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ശങ്കരാചാര്യർ അവിടെ ചെയ്ത ഒരു കാര്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ മായ എന്നുള്ള ആശയം എല്ലാവരും പറയും. മായ നമ്മൾ സാറിന് പറയാറുണ്ട്, അദ്വൈതം പഠിക്കാത്തവരും പറയും. ശങ്കരാചാര്യരുടെ ബുദ്ധി എന്ന് പറയുന്നത് അവിടെയല്ല. ശങ്കരാചാര്യർ പറയുന്നത് ഈ പറയുന്ന നിർഗുണമായ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു മായ, അതാണ് ശങ്കരാചാര്യ സംഭവം. ഇത് ലോകത്തൊരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനോട് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞെന്നേ ഞാൻ പറയുന്നുള്ളൂ. മനസ്സിലായോ? മായ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ദ്വൈതികൾ അംഗീകരിക്കുന്നുണ്ട്, വിഷ്ടാദ്വൈതി അംഗീകരിക്കുന്നുണ്ട്. പൊതുവെ എല്ലാവരും പറയും, സാധാരണ മനുഷ്യർ പറയും മായ. പക്ഷെ നിർഗുണമായ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു മായ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ശങ്കരാചാര്യരുടെ ബുദ്ധിയിൽ? അത് അത്യാരോഗ്യതാണല്ലേ. അതൊക്കെ പിന്നെ വ്യാഖ്യാനങ്ങളല്ലേ. ഈ പറയുന്ന പോയിന്റ് മനസ്സിലാവും എന്താണോ നിലനിൽപ്പിന് വേണ്ടി. എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്? ബ്രഹ്മത്തോട് പറഞ്ഞ കാര്യം എന്താണ്? നിർവികൽപ്പമായിരിക്കുന്ന ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു എന്നല്ല പറഞ്ഞത്. പറഞ്ഞത് അതുപോലെ മനസ്സിലാക്കണം, എന്നിട്ട് അതുപോലെ പറയണം. ആ നിർഗുണമായ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു മായ, അതാരുടെ സംഭാവന? ബ്രഹ്മം നിർഗുണമാണ്, അതിന് ഒന്നിനോട് സംബന്ധമില്ലാത്തതാണ്. സർവസംബന്ധവിനു മുക്തമാണ്. അങ്ങനെയിരിക്കുന്ന ആ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു മായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദാർശനികന്മാരും അംഗീകരിക്കില്ല, ബൗദ്ധന്മാരും അംഗീകരിക്കില്ല. മനസ്സിലായോ? ബൗദ്ധന്മാരുൾപ്പെടെയുള്ള ഒരു ദാർശനികന്മാരും ഇത് അംഗീകരിക്കില്ല. ഇത് ഇതിന് ശങ്കരാചാര്യർക്ക് ഇതിന്റെ ക്ലൂ കിട്ടിയ എവിടെ നിന്നാണ്? മാണ്ഡൂക്യത്തിൽ നിന്ന്. മാണ്ഡൂക്യത്തിൽ നിന്നാണ്. മാണ്ഡൂക്യത്തിൽ നിന്നാണ് കിട്ടിയത്. പക്ഷെ അതിനെ ശങ്കരാചാര്യർ ഡെവലപ്പ് ചെയ്ത് അതിനെ എന്ത് ചെയ്തു, അതിന് വരുന്ന അതിനെതിരെ ഉന്നയിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് സമാധാനം പറഞ്ഞ് അതിനെ ഉറപ്പിച്ച് അങ്ങനെ ഒരു മായ. അതുകൊണ്ട് ശങ്കരാചാര്യർക്ക് രണ്ട് കാര്യങ്ങൾ പറ്റി. ഒന്ന്, ഈ പ്രപഞ്ചം മായയാണെന്നും പറയാൻ പറ്റി, ബ്രഹ്മം നിർഗുണമാണെന്നും പറയാൻ പറ്റി. മനസ്സിലായോ? നിർഗുണമായിരിക്കുന്ന പറഞ്ഞില്ലേ, നിർഗുണമായിരിക്കുന്ന ബ്രഹ്മത്തെ മായ എങ്ങനെ ആശ്രയിക്കും? അത് തെറ്റല്ലേ എന്ന് പറഞ്ഞില്ലേ? ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എന്ത് തെറ്റും സാധൂകരിക്കുന്ന ന്യായീകരിക്കാൻ പറ്റിയ ഒന്നാണ് എന്ത്? മായ. ഏത് തരത്തിലുള്ള തെറ്റുകളെയും ഏത് തരത്തിലുള്ള യുക്തി വൈരുദ്ധ്യങ്ങളെയും ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യ എന്തുകൊണ്ടുവന്നത്? മായ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ കാണുന്നു. അതുകൊണ്ട് ശങ്കരാചാര്യരുടെ സിദ്ധാന്തം അനുസരിച്ച് തെറ്റൊന്നുമില്ല. എന്തുകൊണ്ട്? എന്ത് തെറ്റ് വന്നു കഴിഞ്ഞാലും മായ അത് പരിഹരിച്ചോളൂ. അതാണ് മായയുടെ ഒരു പ്രത്യേകത. ഇതിന്റെ ഉദാഹരണം തന്നെയാണ് ബിംബവും പ്രതിബിംബവും. അതെല്ലാം വേറെ. നീഴലും മനസ്സിൽ തോന്നുന്ന ഇങ്ങോട്ട് വരച്ചോണ്ട് വരരുത്. അല്ല, ഇതിനൊരു എക്സാമ്പിൾ പറയണ്ടേ? എങ്ങനെയാണ് നിർവികാരമായിരിക്കുന്ന ബ്രഹ്മത്തിന് ആശ്രയിച്ച് നിൽക്കുന്നതിനുള്ള ലോകത്തൊരു എക്സാമ്പിളും കിട്ടത്തില്ല. ലോകത്തൊരു ഉദാഹരണമേ ഇല്ല. പിന്നെങ്ങനെ എക്സാമ്പിൾ കിട്ടുന്നു? എന്തുകൊണ്ടാണ് എക്സാമ്പിൾ ഇല്ലാത്തത്? അതുകൊണ്ടാണ്. അതുകൊണ്ടല്ല, ചിന്തിക്കുന്നില്ല. നിർഗുണമായ സാധനം ഈ ലോകത്തൊന്നേ ഉള്ളു. ഏതാണ്? ബ്രഹ്മം. വേറൊന്നുമില്ല. പിന്നെങ്ങനെ ഉദാഹരണം കിട്ടി? ഈ ഏതെങ്കിലും ഒരു സിദ്ധാന്തം സിദ്ധാന്തിക്കുമ്പോ അതിന് ദൃഷ്ടാന്തവും ദാർഷ്ടാന്തവും കൂടി വേണമെന്ന് പറയുന്നത്, സ്വാമി ഒരു ചിത്രം വരച്ചാൽ ആ ചിത്രം സ്വാമിയുടെ തെളിക്കാൻ പറ്റും. ദൃഷ്ടാന്തവും ദാർഷ്ടാന്തവും കൂടി പറഞ്ഞ ദൃഷ്ടാന്തം എപ്പോഴും കൊണ്ടുവരുന്ന എന്തിനു വേണ്ടി വെച്ചാൽ, ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു യുക്തിയെ അതിന്റെ ഒരു ഭാഗത്തിൽ സാധൂകരിക്കണം. പൂർണ്ണമായിട്ടല്ല. മനസ്സിലായോ? കാരണം ഇപ്പൊ ഈ ശങ്കരാചാര്യർ പറയുന്ന ഈ സിദ്ധാന്തം എന്താണ്? നിർഗുണമായ ബ്രഹ്മത്തെ മായ ആശ്രയിച്ചിരിക്കുന്നു. അതിന് ശങ്കരാചാര്യർക്ക് ഉദാഹരണമാണ്. എന്താണ്? ഇന്ദ്രജാലക്കാർ. ഇന്ദ്രജാലക്കാരന്റെ മായ, ആ മായ കൊണ്ട് ഇന്ദ്രജാലക്കാർ ആനയെ സൃഷ്ടിക്കുന്നു. ഇതാണ് ഉദാഹരണം. പക്ഷെ ഉദാഹരണം തന്നെ പൊളിഞ്ഞു പോകും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ പൊളിഞ്ഞു പോകുന്നു? തലക്കകത്ത് കളിമണ്ണ് ഇത്രയും കാലം കേട്ടോണ്ടിരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ പറയത്തില്ലേ? എന്തുകൊണ്ടാ ശരിയാവാത്തത്? ശങ്കരാചാര്യ എല്ലാത്തിനും ദൃഷ്ടാന്തം കൊണ്ടുവരും. ഒരു ദൃഷ്ടാന്തത്തിന് യോജിക്കത്തില്ല. ആർക്കും ദൃഷ്ടാന്തം കൊണ്ടുവരാനും പറ്റത്തില്ല. എന്തുകൊണ്ട്? എന്നും പറഞ്ഞു ബ്രഹ്മം നിർഗുണമാണ്, ഇന്ദ്രജാലകാലം നിർഗുണമാണോ? ഇതാണ് വ്യത്യാസം. ശങ്കരാചാര്യർ പറയുന്ന എല്ലാ ഉദാഹരണങ്ങളും പാർഷ്യലാണ്. എന്നുവെച്ചാൽ ശങ്കരാചാര്യർ പറയുന്ന യുക്തിയുടെ ഒരു ഭാഗം സമർത്ഥിക്കാനേ അതൊക്കെ ഉപകരിക്കും. അതുകൊണ്ടാണ് എന്താണ് സിദ്ധാന്തങ്ങളെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരുന്നത്. ആ ദൃഷ്ടാന്തങ്ങളെല്ലാം തന്നെ എന്തായിരിക്കും, ഭാഗികമായി. അതായത് നിർഗുണമായ ബ്രഹ്മത്തെ ആശ്രയിച്ച് ഇരിക്കുന്നു മായ എന്ന് പറയുന്നതിന് ഇന്ദ്രജാലക്കാരന്റെ ഉദാഹരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇന്ദ്രജാലക്കാരനെ ആശ്രയിച്ച് ഒരു മായ ഉണ്ടെന്ന് വെച്ചോളൂ, അങ്ങനെയൊന്നുമില്ല. ആ ദൃഷ്ടാന്തം തന്നെ ശരിയല്ല. ഇനി അങ്ങനെ ഉണ്ടെന്ന് വയ്ക്കുക, ഉണ്ടെങ്കിൽ തന്നെ ആ മായാശക്തി ഇന്ദ്രജാലക്കാരനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ എന്താണ്, ഇന്ദ്രജാലക്കാരൻ നിർഗുണമല്ല, പക്ഷെ ഇവിടുത്തെ ബ്രഹ്മം നിർഗുണമാണ്. അപ്പൊ പിന്നെ എങ്ങനെ ദൃഷ്ടാന്തം ശരിയാവും? ഇപ്പൊ കത്തിയോ ഏകദേശം. അതുകൊണ്ട് അതിന് ദൃഷ്ടാന്തമൊന്നുമില്ല. പക്ഷെ ശങ്കരാചാര്യ ദൃഷ്ടാന്തം അവതരിപ്പിക്കും. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും? ആൾക്കാർ ഇതിന് വ്യാമോഹത്തിൽപ്പെട്ടു. ദൃഷ്ടാന്തത്തിന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടോ അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാണെന്നൊന്നും വിചാരിക്കും. ദൃഷ്ടാന്തം ഭാഗികമായേ ശരിയാവും, ഒരിക്കലും പൂർണമായും ശരിയാവും. അതുകൊണ്ട് ബ്രഹ്മത്തെ ആശ്രയിച്ച് മായ നിൽക്കുന്നു എന്ന് പറയുന്നത് എന്താണോ, അങ്ങനെയല്ല, ഒരു ദൃഷ്ടാന്തം കൊണ്ട് സമർത്ഥിക്കാൻ കഴിയാത്ത ഒരു സിദ്ധാന്തമാണ്. അതിന് സിദ്ധാന്തം എന്ന് പറയും. സിദ്ധാന്തം പറഞ്ഞാൽ എന്താണ്, പറഞ്ഞാ പറഞ്ഞാണ്, പിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതാണ് സിദ്ധാന്തം. സിദ്ധാന്തം ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതാണ് സിദ്ധാന്തം. സിദ്ധിച്ചു കഴിഞ്ഞു ഞാൻ ചോദ്യം. ഈ പഠിപ്പിക്കുന്ന ഏതെങ്കിലും വേദാന്തികൾ ചോദ്യം ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ചോദ്യം ചെയ്യാൻ പാടില്ല, വിശ്വാസം. അപ്പൊ ഈ പിന്നെ സ്വാമിജി എന്നാല് പറഞ്ഞ നടരാജ ഗുരുവിന്റെ ആ ഒരു സിദ്ധം ഒരു ബന്ധവുമില്ല ഈ ഗുണം ബ്രഹ്മ എന്നുള്ളത്. അത് ഈ ഒരു ആശയം വെച്ച് നടരാജ ഗുരു പറയുന്ന അബ്സല്യൂട്ടിനെ കുറിച്ചാണ്. അബ്സല്യൂട്ടിനെ, ഈ അബ്സല്യൂട്ട് എന്ന് പറയുന്നത് നടരാജ ഗുരു പറഞ്ഞു പറഞ്ഞു വരുമ്പം നടരാജ ഗുരു എന്ന് അതിനെ കണ്ടിക്കുകയാണ്. മനസിലായോ? അബ്സല്യൂട്ടായി ഒന്നും ഒരിക്കലും ആർക്കും സമർത്ഥിക്കാൻ കഴിയത്തില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം കണ്ടീഷണൽ അബ്സല്യൂട്ട് എന്ന് പറയാം. മനസിലായോ? കണ്ടീഷണൽ അബ്സല്യൂട്ട് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒരു അതിനെ സമർത്ഥിക്കുന്നതിന് എന്താണ് ഫിസിക്സിലോ മെറ്റാഫിസിക്സിലോ സാധ്യമല്ല. അത് അത് വെച്ചുകൊണ്ട് നടായൂർ പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞ മൗനമാണ്. എന്നാ പിന്നെ ഇത് ആദ്യം പറഞ്ഞ പോലെ ഇത്ര വലിയ വസ്തുന്നതിന് ഇവര് അവസാനം മൗനത്തെ കുറിച്ച് എന്തിനാ പറയുന്നത്? ആദ്യം ഒന്ന് പറയുന്നു എന്താണ് അബ്സല്യൂട്ട് മൗനം. പിന്നെ ഇത്രയും തടിച്ച തടിച്ച വസ്തുങ്ങളൊക്കെ എന്തിനാണ് പറയാൻ പറ്റില്ല. ഇതെല്ലാം എഴുതി വെച്ചതിന് ശേഷം അവസാനം പറയുന്നത് മൗനമാണ്. ആദ്യം പറയുന്നു അതല്ല എന്റെ മര്യാദ. അതാദ്യം പറയും, ആദ്യം അവസാനം പറയണത് എന്താണ് മൗനമാണ്. ഒന്നും ഇതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അബ്സല്യൂട്ട് എന്ന് പറയുന്ന ഒരു കാര്യം സമർത്ഥിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് കണ്ടീഷണൽ അബ്സല്യൂട്ട് എന്ന് പറയാം, അത് പറയാൻ പറ്റും. അതിനപ്പുറം അബ്സല്യൂട്ടിനെ കുറിച്ച് പറയാൻ പറ്റില്ല. കണ്ടീഷണൽ അബ്സല്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് ഊഹിക്കാൻ പറ്റുന്ന അബ്സല്യൂട്ട്, നമ്മുടെ മനസ്സുകൊണ്ട് ഊഹിക്കാൻ പറ്റുന്ന അബ്സല്യൂട്ട്. അത് കണ്ടീഷണൽ അബ്സല്യൂട്ട് എന്ന് പറയുന്നത് നമ്മള് ഏതെങ്കിലും ഒന്നിനെ ഒരു അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇപ്പോ പറയുന്നു പിന്നെ അത് സയൻസിലേ പറയാൻ പറ്റും. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നു, അതിനെ അബ്സല്യൂട്ട് എന്ന് പറയുന്നു. കാരണം അതിനപ്പുറം പോകാൻ പറ്റില്ല. അപ്പൊ അവിടെ അബ്സല്യൂട്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് കുറെ കണ്ടീഷൻസ് പറയും, മാത്തമെറ്റിക്കലായിട്ടുള്ള മോഡൽസിലൂടെയാണ് അവസാനം അവിടെ എത്തിച്ചേരുന്നത്. അതിന് കുറെ മാത്തമെറ്റിക്കലായ കണ്ടീഷൻ ഉണ്ട്. അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടാണ് അവസാനം പറയുന്നത് എന്താണോ ഇത് ഒരു അബ്സല്യൂട്ടാണെന്ന് പറയുന്നത്. അതുപോലെ മാത്തമെറ്റിക്സിലൊക്കെ അബ്സല്യൂട്ട് കോൺസ്റ്റന്റുകളെയൊക്കെ സ്വീകരിക്കും, അവിടെയൊക്കെ ഓരോ കണ്ടീഷനിലൂടെ അവിടെ എത്തിച്ചേരുകയാണ്. അല്ലാതെ ഒരു അബ്സല്യൂട്ട് പറയാൻ പറ്റില്ല ഏതിലെടുത്താലും ശരി. അപ്പോ സയൻസിൽ അങ്ങനെ പലയിടത്തും അബ്സല്യൂട്ട് എന്ന് പറയും, കാരണം അതിനപ്പുറം പോകാൻ പറ്റില്ല. അപ്പോ അവിടെയൊക്കെ ചില കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് പറയുന്നത് ഇത് അബ്സല്യൂട്ടാണ്. അത് അല്ല, അങ്ങനെയല്ല അബ്സല്യൂട്ട് എന്നൊന്നും പറയാൻ പറ്റി. അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ശങ്കരാചാര്യർക്കും അറിയാം എന്താണ് നിർഗുണമായ ഒരു സാധനത്തെ ഏതെങ്കിലും തരത്തിൽ സമർത്ഥിക്കാൻ പോയാൽ അതിന് പറയുന്ന വ്യാഘാത ദോഷം പറയുന്ന നമ്മുടെ പറച്ചലുകൾ തന്നെ അതിനെ നിഷേധിക്കും. അതായത് ഇപ്പൊ പറയണം ബ്രഹ്മത്തെ വാക്കുകൊണ്ട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കട്ടെ. അപ്പൊ വാക്കുകൊണ്ട് പറയാൻ പാടില്ല എന്ന് നമ്മൾ എന്തുകൊണ്ടാ പറയുന്നത്? അപ്പൊ വാക്കുകൊണ്ട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ തന്നെ വാക്കുകൊണ്ട് പറയുമ്പം പറഞ്ഞതിനെ തന്നെ എന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു. പറയുന്നു ബ്രഹ്മത്തെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല എന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നു? അപ്പൊ അത് തന്നെ അതിന്റെ അവിടെയാണ് വ്യാഘാതം. അപ്പോ ഇതിനെല്ലാത്തിനും ഒരു സമാനമായിട്ടാണ് എന്ത് പറയുന്നത്? മായ. അത് മായയാണ് എന്ന് പറഞ്ഞ പിന്നെ അതൊന്നും വിശദീകരിക്കാൻ പറ്റില്ലെന്നോ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞ് പ്രപഞ്ചത്തെയും നിർഗുണ ബ്രഹ്മത്തെയും കൂടെ യോജിപ്പിക്കും. അപ്പൊ ഈ വേദാന്തികൾ പറയുന്നുണ്ടോ സ്വാമി എന്താണ് ആറ് ലിംഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇതുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. ആറ് ലിംഗങ്ങള് പിന്നെ അതിന്റെ മറുപടി അപൂർവത അഭ്യാസ അർത്ഥാപത്തി വക്രമ ഉപസംഹാര അഭ്യാസ അപൂർവത അർത്ഥവാദീജ ലിംഗം താത്പര്യം നിർണയേ. ഇത് വിവരദോഷികൾ പറയുന്നതാണ്. അല്ലല്ല, അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഇതിന്റെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് പിടികിട്ടാണ് പറയുന്നതാണ്. അതായത് ഈ പൂർവമീമാംസയില് ഈ കർമ്മങ്ങളെ കുറിച്ചൊക്കെ പറയുമല്ലോ. അപ്പൊ ഈ വേദത്തിൽ ഇതൊന്നും വളരെ അവ്യക്തമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. വേദം വായിച്ചിട്ട് ഒരാൾക്ക് ഒരു കർമ്മം ഇപ്പൊ ജ്യോതിഷ്ടോമം ചെയ്യണം, വേദം വായിച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊക്കെ അവ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇതിനെ ഒരു കർമ്മത്തിനൊരു രൂപം ഉണ്ടാക്കിയെടുക്കും. രൂപം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പൂർവമീമാംസകന്മാര് എന്ത് ചെയ്തു, അവരുടെ ബുദ്ധി അനുസരിച്ച് ഉണ്ടാക്കിയാണ് ഷഡ്വിധ ലിംഗം ഉപക്രമ ഉപസംഹാരം അഭ്യാസ അപൂർവതാന്ന് പറഞ്ഞിട്ട് ഇവരൊരു അതിനൊരു മെത്തഡോളജി ഒരു രൂപം ഉണ്ടാക്കിയെടുത്താണെന്ത് ഈ ഷഡ്വിധ ലിംഗം. അത് ഈ പൂർവമീമാംസയിലെ കർമ്മങ്ങൾക്കൊരു രൂപം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്താണ്. മനസ്സിലായോ? അപ്പോ ഇത് അവിടെയാണ് സാധാരണ പ്രയോഗിക്കുന്നു. പഴയ കാലത്ത് പണ്ഡിതന്മാരെന്ന് വെച്ചാൽ മീമാംസയിലൊക്കെ വലിയ പാണ്ഡിത്യമുള്ളവരുണ്ട്. അപ്പൊ അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു, എന്നാ പിന്നെ ഇത് അദ്വൈതത്തിനടുത്തൊന്ന് പ്രയോഗിക്കാം എന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു, ഇപ്പൊ ഒരു ഗ്രന്ഥം എടുത്തു വെച്ചിട്ട്, അദ്വൈതം ഇല്ലാത്ത ഒരു ഗ്രന്ഥം എടുത്തു വെച്ചിട്ട് ഈ ആറ് ലിംഗങ്ങൾ ഉപയോഗിച്ച് അദ്വൈതം ഉണ്ടെന്ന് സമർത്ഥിക്കും. ഉദാഹരണം ഗീത, അതിനകത്ത് അദ്വൈതമേ ഇല്ല, അദ്വൈതന്റെ അടുത്തുകൂടി പോലും പോയിട്ടില്ല. പക്ഷെ ചിലരെന്ത് ചെയ്യും, ഷഡ്വിധ ലിംഗങ്ങൾ ഉപയോഗിച്ച് അതിൽ അദ്വൈതം ഉണ്ടെന്ന് സമർത്ഥിക്കും. ഇതിന്റെ കുഴപ്പം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് ഇതേ ലിംഗങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിഷ്ടാദ്വൈതം ഉണ്ടെന്ന് സമർത്ഥിക്കാം, ദ്വൈതം ഉണ്ടെന്ന് സമർത്ഥിക്കാം. അപ്പൊ ഇത് ഏത് വേണോ ഇത് ഉപയോഗിച്ച് സമർത്ഥിക്കാം. മനസ്സിലായോ? അദ്വൈതം മാത്രമല്ല, ഗീതയിൽ എന്തുണ്ടെന്നും നിങ്ങൾക്ക് സമർത്ഥിക്കാം. വേണമെങ്കിൽ കമ്മ്യൂണിസം ഉണ്ടെന്നും ഷഡ്വിധ ലിംഗങ്ങൾ ഉപയോഗിച്ച് സമർത്ഥിക്കാം. അതിന് വലിയ ബുദ്ധി ബുദ്ധി ഉള്ളവരും ചെയ്യില്ലല്ലോ. ഇത് വലിയ ബുദ്ധിയൊന്നും വേണ്ട. എന്നുവെച്ചാൽ ഈ ശാസ്ത്രത്തെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവില്ലാത്തോണ്ടാണ് ഇത്. പൂർവമീമാംസയുടെ ഒരു സംഭവമാണ് എന്നുള്ള അറിയാത്തോണ്ടാണ് നമ്മുടെ മലയാളത്തില് പിന്നെ ഭഗവത്ഗീതയ്ക്ക് ഒരു വ്യാഖ്യാനം എഴുതി പ്രകാശാനന്ദ സ്വാമി വായിച്ചിട്ടുണ്ട്. വടക്കേന്ത്യയിലൊക്കെ പോയി പഠിച്ചു രാമകൃഷ്ണ മിഷനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി എന്ത് ചെയ്തു, ഗീതയുടെ തുടക്കത്തിൽ എടുത്തു വെച്ചൊരു കാച്ചും കാച്ചു ഷഡ്വിധ ലിംഗങ്ങൾ എന്ന് പറഞ്ഞു വെച്ച് ഇത് അദ്വൈതമാണ് നിങ്ങൾ സമർത്ഥിച്ച് പ്രകാശാനന്ദ സ്വാമി അതേ വലിയ പണ്ഡിതനായിരുന്നു. ഇത് കണ്ടുകൊണ്ട് പിന്നെ ഇവിടുത്തെ നമ്മുടെ ലോക്കൽ വേദാന്തികളെല്ലാം ഇതെടുത്തങ്ങ് പ്രയോഗിക്കാൻ തുടങ്ങി. എന്താണ് ഷഡ്വിധ ലിംഗങ്ങൾ ഉപയോഗിച്ചിട്ട് ഗീതയിൽ അത് ഏതും സമർത്ഥിക്കാം, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇല്ലാത്ത എന്തുകൊണ്ടെന്ന് പറയാൻ നോക്ക്. ഏതെങ്കിലും ഒരു വാക്കെടുത്ത് വെച്ചിട്ട് അതാണോ പറഞ്ഞു, ഇത് വലിയ കാര്യമില്ല. പൂർവമീമാംസയിൽ ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം കർമ്മങ്ങൾക്കൊരു രൂപം ഉണ്ടാക്കിയെടുക്കുന്നതിന് അപ്പയ്യാദീക്ഷിതരെന്ന് കേട്ടിട്ടുണ്ടോ? പുള്ളിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഉപക്രമ പരാക്രമം. പേര് തന്നെ പരാക്രമമാണ്. ഇതൊക്കെ കർമ്മങ്ങളുടെ രൂപങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് ഇതൊക്കെ അവർ ഉപയോഗിക്കുന്നത്. അദ്വൈതത്തിലൊന്നും അതുകൊണ്ട് വന്നിട്ട് ഗീതയിൽ അദ്വൈതം ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ അവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ സമർത്ഥിക്കുന്നത്? ഗീതയിൽ അദ്വൈതമേ ഇല്ല. അത് ഗീത എന്ന് പറയുന്നത് സാഖ്യവും യോഗവുമാണ്. യോഗവും പരിഷ്കൃതമായ സാഖ്യ യോഗങ്ങളാണ്. നവീന സാഖ്യവും യോഗവുമാണ്, അതിനകത്ത് അദ്വൈതവും ഇല്ല. പക്ഷെ ശങ്കരാചാര്യം എന്ത് ചെയ്തു, അദ്വൈതം ഉണ്ടെന്നങ്ങ് സമർത്ഥിച്ചു. ശങ്കരാചാര്യ ഷദ്വിധ ലിംഗങ്ങളൊന്നും പറഞ്ഞില്ല, എന്നാലും മേൽപ്പൊടി അങ്ങ് സമർത്ഥിച്ചു. അത് ശങ്കരാചാര്യ ബുദ്ധി വൈഭവം ഗീതയിലുണ്ടായിട്ടുണ്ട്. ഗീത മുഴുവൻ പഠിച്ചല്ലേ? സാറ് ഗീതയുടെ അദ്വൈതമില്ലെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഞാൻ അദ്വൈതം ഉണ്ടെന്നാ പഠിച്ചിരിക്കുന്നത്. ക്ഷേത്രജ്ഞം ചാവി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. അത് വിശ്വാദ്വൈതം അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് അദ്വൈതം സമർത്ഥിക്കാം. രാമാനുജാചാര്യർ വളരെ മനോഹരമായി അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ അദ്വൈതം എന്റെ വിശ്വാദ്വൈതമാണ്. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീതയിൽ ഇനിയെങ്കിലും മറന്നു വരുന്നത് ഗീതയിൽ ഒരിടത്തും പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുന്നില്ല. പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞാൽ എന്ത് സമർത്ഥിക്കാൻ പറ്റൂ? അദ്വൈതം. ഗീതയിൽ ഏതെങ്കിലും ഒരു പദ്യം കാണിച്ചരാമോ പ്രപഞ്ചം മിഥ്യെന്ന് പറയുന്നത്? കാണിച്ചരാമോ? ഇത് എന്താണ് ആചാര്യന്മാരെ അടുത്തിരുന്ന് പഠിക്കുമ്പോൾ ചോദിക്കണം അങ്ങോട്ട്. ഇപ്പൊ ഉണ്ടല്ലോ അവര് പറയുന്ന നമ്മളെല്ലാം അങ്ങനെ ഒരു ശീലമായിട്ടുണ്ട് കേട്ടിരിക്കുന്നത്. അവരെ അറിവ് കൂടുതൽ നമ്മൾ കുറഞ്ഞ സ്വാമിയുടെ അടുത്ത് അങ്ങനെയാണ്. എനിവേ, അപ്പോ മായയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് മായ എന്ന് പറയുന്നത്? ബ്രഹ്മത്തിനും പ്രപഞ്ചത്തിനും ഇടയ്ക്ക് ശങ്കരാചാര്യ തിരികെ കയറ്റിയ ഒരു സാധനമാണ് എന്ത്? അതില്ലെങ്കിൽ എന്ത് സിദ്ധിക്കില്ല എന്ന് പറഞ്ഞ ഗുണമായ ബ്രഹ്മത്തെ ഒരിക്കലും സമർത്ഥിക്കാൻ പറ്റില്ല. അതിന് അത് സമർത്ഥിക്കണമെങ്കിൽ ഒരു മായ ഉണ്ടായാലേ പറ്റും. അത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് എന്താ പറയുന്നത്, എന്താ പറയുന്നത്, നമ്മളത് എന്താണ് എന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി പറയണം. അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അല്ല അദ്വൈതം തെറ്റോ ശരിയോ എന്നുള്ള എന്റെ പക്ഷം, അതെങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതായിട്ട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചിന്തിക്കണം, ഒരിക്കലും ചിന്തിക്കണം. അതേ അതിനുവേണ്ടി പറഞ്ഞു. ശങ്കരാചാര്യ സ്വാമിക്ക് മുൻപ് ഇതാണെങ്കിൽ മായ എന്ന കൺസെപ്റ്റ് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു ശങ്കരാചാര്യർക്കൊന്നും പറഞ്ഞു. ഗൂഢപാദാചാര്യന്മാർ പറഞ്ഞില്ലേ ഈ മായയെ കുറിച്ച്? പക്ഷെ അതിന്റെ വ്യത്യാസം എന്താണ്? ഞാൻ പറഞ്ഞിട്ടാണ് ഇത്രയും പറഞ്ഞു. എന്താണ് വ്യത്യാസം? ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു. ചേർത്ത് വെച്ചെങ്കിലേ നിർഗുണമായ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു മായ എന്നുള്ള എന്താണ് രമണ്ടൻ സാധനം കൊണ്ടുവന്ന ആരാണ്? ശങ്കരാചാര്യരുടെ ബുദ്ധിയാണ്, ആണ് ശങ്കരാചാര്യരുടെ. മറ്റുള്ളവർ അദ്വൈതികളല്ലാത്ത ഒരു മനുഷ്യരും അംഗീകരിച്ചിട്ടുണ്ട്. മായ എന്ന് തന്നെ പറയുന്നു, മായ എന്ന് തന്നെ പറയും. പക്ഷെ അവിടെ എന്തില്ല? നിർഗുണ ബ്രഹ്മമില്ല, ശൂന്യമാണ്. അതില് തന്നെ നാല് വിഭാഗങ്ങളുണ്ടല്ലോ, ആരാണ് ഇത് അംഗീകരിക്കുന്നത്? സൗത്രാന്തികൻ, വൈഭാഷികൻ, യോഗാചാര്യൻ, മാധ്യമികൻ. യോഗാചാര്യന്റെ സിദ്ധാന്തമാണ് മായ എന്ന് പറയുന്നത്. എല്ലാവരും സ്വീകരിക്കും, പക്ഷെ ശങ്കരാചാര്യർ പറയും പോലെ ഒന്നുമല്ല. അങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. മറ്റുള്ളവര് ബ്രഹ്മത്തെ ആശ്രയിക്കാതെ ഒരു മായ ഉണ്ടെന്നാണ് പറയുന്നത്. സാങ്കിന്മാര് നിർഗുണമായ ബ്രഹ്മത്തെ അവിടെയാണ്. നിർഗുണ ബ്രഹ്മം എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ കൺസെപ്റ്റാണ്. നിർഗുണ ബ്രഹ്മം പുരുഷൻ നിർഗുണനാണല്ലോ. ആ പുരുഷൻ നിർഗുണമാണ്, പ്രകൃതി പക്ഷെ സഗുണമാണ്. പക്ഷെ സാങ്കന്മാരൊരിക്കലും പറയില്ല എന്താണ് നിർഗുണനായ പുരുഷനെ ആശ്രയിച്ച് മായ എന്ന് പറയത്തില്ല. മായ എന്ന് അവർക്കില്ല, അവരോട് പരിണാമി നിത്യമാണ്. പുരുഷനെന്ന് പറയുന്നത് ഒന്നല്ല, അനന്തമാണ്, അത് നിർഗുണമാണ്. പുരുഷന്റെ സാന്നിധ്യത്തിൽ പ്രകൃതി പരിണമിക്കുന്നു, ഇത്രയോ. ശങ്കരാചാര്യ പറയുന്ന പോലെ നിർഗുണ ബ്രഹ്മത്തെ ആശ്രയിച്ച് മായ എന്നും പറയുന്നു. നമ്മുടെ സമയം കഴിഞ്ഞു, അടുത്ത പരിപാടിയുടെ സമയമായി. ഇരുന്നു ഞാൻ 11 ആകുമ്പോഴേ ഫ്രീ ആവും. അപ്പോ എന്തെങ്കിലും 11 മണി കഴിഞ്ഞ് സംസാരിച്ചാ മതി. അങ്ങനെ സത്യം പറഞ്ഞാല് അന്ന് സംസാരിച്ച് ഞാനത് ഇറങ്ങിയ സമയത്ത് പിന്നെ അതൊരു മാനസിക പ്രശ്നം എന്ന് വെച്ചാല് ഒരു കാര്യം കൂടി ചോദിക്കാമായിരുന്നു നമുക്ക്. പിന്നെ സത്യം പറഞ്ഞാല് എനിക്കിപ്പം ശാസ്ത്രത്തിന്റെ കാര്യം അവിടെ വിട്ടേക്ക്, ശാസ്ത്രം എപ്പോഴൊന്നും സംഭവിക്കട്ടെ. അപ്പം അങ്ങയുടെ കൂടെ പിന്നെ ഒരു പരിചരണ രീതിയിൽ കുറച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും സമയത്ത് രണ്ടു ശബ്ദത്തിന്റെ അർത്ഥം അങ്ങനെ കിട്ടിയാലും മതി എന്നൊരു ആഗ്രഹം അങ്ങനെ ചോദിക്കായിരുന്നു. അതൊക്കെ മനസ്സിലുള്ളതായിരുന്നു, പേടിയോടു കൂടി അതൊന്ന് ചോദിച്ചായിരുന്നു. അല്ല അതിപ്പൊ പ്രശ്നം എന്തെന്ന് വെച്ചാല് ഞാനിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും എന്റെ കൂടെ ആളുണ്ട്, പള്ളിക്കാഴ്ച വന്നാൽ അവിടെ ആളുണ്ട്. അപ്പൊ ഞാൻ ഫ്രീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആകുന്നില്ല, അതാണ് പ്രശ്നം. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് വന്ന് കണ്ട് പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കുന്നതിന് കുഴപ്പമില്ല, മനസ്സിലായോ? അല്ലാതെ സ്ഥിരം ഞാൻ ഫ്രീ ആകുന്നില്ലല്ലോ. ഇവിടെ വന്ന എപ്പോഴേ ഒരു കാണും, അവിടെയോ ആളുണ്ട് ഭക്ഷണം കൊണ്ടുവരാനും മറ്റു കാര്യങ്ങളും അധികാരങ്ങളും. അപ്പോ പ്രത്യേകിച്ച് ഒരാള് എന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല. കടപ്പിലാകുമ്പോഴൊക്കെയാണെങ്കിൽ ഞാൻ അപ്പൊ വിളിക്കാം. വിദ്യാഭ്യാസത്തില് അത് രണ്ടു കാര്യം ലാസ്റ്റ് നിമിഷത്തില് ഏറ്റവും അവസാന ദോഷന് രാമകൃഷ്ണ ജി എടുക്കുന്നില്ല. കാരണത്തില് അത് സാമ്പത്തികപരമായിട്ടില് മറ്റൊരു സഹായിക്കാന്ന് പറഞ്ഞ കക്ഷി സ്പോൺസർ അദ്ദേഹത്തെ ആശ്രയിക്കേണ്ട ഒരു പരിപാടിയാണ്, അല്ലാതെ എനിക്ക് മുമ്പോട്ട് പോവില്ല. പക്ഷെ അദ്ദേഹം വളരെ ആത്മാർത്ഥ അദ്ദേഹം സമീപവും ചെയ്യുന്നത് ഈ സാമ്പത്തിക ചെലവെടുക്കാതെ വളരെ ഭക്തിയോടുകൂടി ശാസ്ത്രത്തിനോടുള്ള ഭക്തിയോട് അതിന്റെ അദ്ദേഹം സാങ്കേതിക പഠിപ്പിക്കുന്നുണ്ട് അവിടെ മറ്റേ കുട്ടികൾക്ക്. സോറി, തന്ത്രപരമായിട്ടും പൂജ അർച്ചന അങ്ങനെ പഠിപ്പിക്കുന്ന ആഴ്ചയൊരു പ്രാവശ്യം. അപ്പൊ അദ്ദേഹത്തിന് നല്ല മനുഷ്യനാണ്. ഇപ്പോൾ ഇന്നോട് ഇന്നലെ പോയതിനു ശേഷം മുന്നോട്ട് വരാനുള്ള വേണ്ടി ചോദിക്കലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പോകും. അപ്പൊ അതിന് കുഴപ്പമില്ല, അതൊരു സന്മനസ്സോടെ നമ്മള് സ്വാഗതം. ഇങ്ങനെ ഒരു നല്ല കാര്യത്തിൽ അപ്പൊ അത് പഠിക്കുന്ന നല്ലത്, ഒരു സിസ്റ്റം അനുസരിച്ച് അങ്ങനെ പഠിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ. ഞാനേതായാലും എനിക്ക് ഈ ക്ലാസ് സത്യത്തില് നമ്മള് പുതിയ പുതിയ കാര്യങ്ങളാണല്ലോ കേൾക്കുന്നത്. അടുത്തത് നേരത്തെ കേട്ടതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പ് പോയിട്ട് പോലെയാണ് സ്വാമിയുടെ കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടത്. രണ്ട് ക്ലാസ് മനസ്സിലായി നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ അതല്ല അതിന്റെ മുഖപോഷമായിട്ടാണ് നമുക്കിപ്പോ തോന്നുന്നത്, നമുക്ക് കേൾക്കുന്നുണ്ട്. അതിപ്പോ ഓരോരുത്തർക്കും ഓരോരുടെ കാഴ്ചപ്പാടുണ്ടാവും. അല്ല, ഞാനൊക്കെ ഈ സത്യം പറഞ്ഞാല് ഈ സൂക്ഷ്മ നിലയിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഒന്നും ഞാൻ മാത്സ് സ്റ്റുഡന്റാണ്, എനിക്ക് എനിക്ക് അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. എനിക്ക് ഈ വ്യാകരണം എനിക്ക് അത് ഞാനിപ്പോ ഇത് പറയുന്നല്ല, എനിക്ക് പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വ്യാകരണം പഠിക്കാൻ. മാത്സ് ഏതുവരെ പഠിച്ചത്? ഞാൻ ക്ലാസ് എടുത്തിരുന്നു കുട്ടികൾക്ക്. അപ്പൊ മെമ്മറിയിൽ കാൽക്കുലസും ഇന്റഗ്രേഷനും എന്റെ എന്റെ ഭയങ്കര സാധനമാണ്. പ്രക്രിയ പഠിക്കുമ്പോ ഞാൻ കുറെ തിയറംസ് ആൻഡ് തുടങ്ങി പ്രൂഫ് പ്രോട്ടോകോൾസ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന സാധനമാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ പറഞ്ഞ ഈ അബ്സല്യൂട്ട് വാല്യൂ കൊണ്ടുപിടിക്കുന്നത് അതങ്ങനെയല്ല, എന്നാലും ഈ മൈന്യൂട്ടിൽ മൈക്രോ ലെവലിലേക്ക് പോകുമ്പോ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതെല്ലാം വിട്ടേക്ക് സമൂഹത്തില് കാരണം ഭക്തിയെ കുറിച്ച് എന്ന് പറഞ്ഞു, ഭക്തി വിശ്വാസത്തെ കുറിച്ചിട്ട് അന്നത്തെ ക്ലാസ്സും പിന്നെ ഇന്നിപ്പോ നടന്ന ക്ലാസ്സും. അല്ല, എന്റെ ക്ലാസ്സുകളുടെ പൊതുവായ രീതി ഇതാണ്, ഞാനിങ്ങനെ ആ കാര്യങ്ങള് പറയുന്നു. അല്ലാതെ എന്താണ് തത്വമാ പൂച്ച പൂച്ച അല്ല, അത് പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ തലമുറയോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. പോയി വന്നത് കൊണ്ടുള്ള ഒരു ബേസിന്റെ പുറത്ത് കേൾക്കുന്നോണ്ടായിരിക്കാം എനിക്ക് അത് കുറച്ചും കൂടി ഇന്ന് താല്പര്യം തോന്നുന്നത്. ഏതായാലും അല്ല, ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ്. ഇന്നത്തെ ഒരു സപ്പോ ഓപ്ഷൻ കൂടി ഇനി സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ്. ഈ ഇനിയിപ്പോ ഞാൻ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ അതായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ? അതെ, എന്തായാലും ഇപ്പൊ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലേ പുള്ളി തർക്കവും വ്യാകരണവും പഠിപ്പിക്കും ആര് ഭട്ട്. അപ്പൊ അത് രണ്ടും അവിടുന്ന് പഠിക്കുക, റെഗുലറായിട്ട് ക്ലാസ് വേണം. കാരണം ഈ ഞാനിവിടെ ഇപ്പോ വ്യാകരണം കൂടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു ക്ലാസ് ഒരാഴ്ചയിൽ മൂന്ന് ദിവസം നാല് ദിവസം ഒരിടത്ത് വരുത്തത്തില്ല. പിന്നെ ഇവിടെ വേറെ ഒരു സ്വാമിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അവര് പിന്നെ അവരത്ര സീരിയസും അല്ല. കാരണം ഇവിടെ പല ജോലികളുണ്ട് അതിന്റെ കൂട്ടത്തിൽ. പിന്നെ ഇവരൊക്കെ ചിലരൊക്കെ സീരിയസ് ആണ്, പലരും സീരിയസ് അല്ല. ഞാനതുകൊണ്ടാണ് ചെയ്യാതെ. ഇപ്പൊ എന്റെ ഞാനിപ്പോ ബേസിക്കലി ഇതാണ് എന്റെ പ്രോഗ്രാമിംഗ് ആണ് ജോലി. ഞാനിപ്പോ പണി ജോലി ചെയ്യാം, സുന്ദരമായ ജോലി ചെയ്ത്. പക്ഷെ എന്റെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിന്റെ ജോലി പോയാൽ ഇപ്പോഴും എനിക്ക് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കസ്റ്റമർ ഉണ്ട് അവിടെ, ഞാനിവിടെ പോയി ഈ ഡിസ്കണ്ടായി. ഈ ഡിസ്കണ്ടായി കഴിഞ്ഞാൽ എനിക്ക് വ്യാകരണം വരെ വായിക്കാൻ പറ്റില്ല. കാരണം അന്നേരം ഫോൺ വിളിക്കുന്നു. അതുകൊണ്ട് ഈ കാരണം എന്റെ ജോലി എനിക്ക് പഠിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് മാക്സിമം അത് യാത്ര ചെയ്യാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. അല്ല, അവര് നമ്മുടെ വരുമാനത്തിന് വേണ്ടി അത് ചെയ്യുന്നതുകൊണ്ട് ദോഷമില്ലല്ലോ. ആ ജോലി സമയം അതാവില്ല. അത് ഹൈലി റെസ്പോൺസിബിലിറ്റിയിലെ സാധനം അവര് ബുദ്ധിമുട്ടുന്നത്, അവരാണ് ബുദ്ധിമുട്ടുന്നത്. ഞാൻ അവരെ കൊണ്ട് അത് മുന്നേറ്റ ഗജസാസ്ത്രം സന്യാസിക്ക് ജോലിയാണ് ബുദ്ധിമുട്ട് മറ്റുള്ളവരായിട്ടുണ്ടോ? ജോലിയുടെ ഓപ്ഷൻസ് ഞാൻ അവിടെ പണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവര് ഞാൻ വരുന്ന തിരിച്ചു വരുന്ന റിസപ്ഷൻ വരുന്ന സമയത്ത് കമ്പനി മൂട്ടി. അപ്പൊ ക്ലയൻസ് ഒറ്റപ്പെട്ടു. ക്ലയൻസ് ഒറ്റപ്പെട്ട സമയത്ത് ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് ചെയ്തിരുന്നു പേഴ്സണലി. അപ്പോ പിന്നെ അന്നേരാണ് ഞാൻ വീട്ടിലേക്ക് ഇരുന്ന സമയത്ത് എനിക്ക് മൈൻഡ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടാണ് ഈ പിന്നെ ഈ കൃഷ്ണകുമാറിന്റെ അടുത്തും സാന്നിധ്യത്തിന്റെ അടുത്ത് പോയി പിന്നെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുമ്പോഴും വ്യാകരണത്തിന് നല്ല ശ്രദ്ധ വന്നിട്ട് പോകാൻ എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ലായി വന്നു. പക്ഷെ ഞാനിപ്പോ സാമ്പത്തികപരമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ അനുഭവിക്കുന്നില്ല, ഒന്നുമില്ല പ്രശ്നങ്ങൾ, ലയബിലിറ്റി ഒന്നും ഒന്നുമില്ലാത്തതുകൊണ്ട്. പിന്നെ പക്ഷെ ഈ ശാസ്ത്രത്തിനെ പഠിക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് ഇടിക്കെടുത്ത് പഠിക്കണമെങ്കിൽ എനിക്ക് അത് ഒന്നിച്ചു പോകില്ല. സമയത്തിന്റെ പ്രശ്നം കോൺസെൻട്രേഷൻ വായന വളരെ കുറവാണ്. 3 മണിക്കൂർ ആകാശം വർഷം പറഞ്ഞ് ഇത് വായിക്കാൻ പറഞ്ഞു. ദിവസം 3 മണിക്കൂർ ചെലവാക്കണം ഇത് വായന കണ്ടസ്ഥാക്കല്. ഭക്ഷണാദി കണ്ടസ്ഥാക്കാൻ വേണ്ടിയിട്ടും ഇത് തർക്കസംഗ്രഹം പിന്നെ ഇത് വേദാന്ത സ്ഥലം ഇത് ഉപദേശം പിന്നെ വേദാന്ത സ്ഥലം പിന്നെ അതിപ്പോ വായനയും ഇതും ഇതുമായിട്ട് പിന്നെ അല്ല. ഈ വേദാന്ത സാരം പോലെയുള്ളത് കണ്ടസ്ഥമാക്കേണ്ട ആവശ്യം എന്ന് തോന്നുന്നു. വേദാന്ത സാരം ഞാൻ മുന്നേ വെറുതെ വായിക്കലാണ്, പക്ഷെ കണ്ടസ്ഥാക്കിയില്ല. ഞാൻ ലേറ്റായി ചേർന്നുകൊണ്ടാണ് സ്വാമി എന്നോട് അതൊരു എന്താണ് ഈ പറയുന്ന എന്താണ് പുസ്തകങ്ങളൊന്നും തന്നെ നമ്മള് വ്യാകരണത്തെ സംബന്ധിച്ച് ഓക്കെ. വ്യാകരണം വഴി വ്യാകരണം എന്ന് പറയാൻ നമ്മൾ കുറെ കണ്ടസ്ഥം ചെയ്യേണ്ടി വരും. വേറെ ഒരു വസ്തു കണ്ടത്ത് ചെയ്യേണ്ട ആവശ്യമാണ്. അതായത് അത് ഈ പഴയ ആ ട്രഡീഷണൽ രീതിയാണ്. പഴയ രീതി എന്ന് വെച്ചാൽ അത് ടൈം കൺസ്യൂമിംഗ് ആണ്. പ്രധാനത്തിന്റെ ന്യായശാസ്ത്രം എടുക്കുമ്പോ അടുത്ത് എടുക്കുമ്പോ ഇതിന്റെ അതിപ്പോ എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാലേ ഇപ്പോ തർക്കസംഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വേണമെങ്കിൽ ഏറ്റവും മൂല ആയിട്ടുള്ള ആ ടെക്സ്റ്റ് മനസ്സിലായോ? അതും നമ്മൾ പ്രത്യേകിച്ച് കണ്ടസ്റ്റം ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളിങ്ങനെ വായിക്കുന്നു, അതിന്റെ അർത്ഥങ്ങൾ പഠിക്കുന്നു, അതിങ്ങനെ അവ്യാപ്തി അതിവ്യാപ്തി ആ സംഭവം ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഒരു റിവിഷനെ ആവശ്യമുണ്ട്, റിവിഷൻ ആവശ്യമുണ്ട്. അല്ല, ബൈഹാർട്ടിന്റെ ആവശ്യമുണ്ട്. ക്രമേണ നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പഴയ പാഠങ്ങളൊന്നും നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്കത് അതിനെ കുറിച്ചുള്ള ഒരു ബൈഹാർട്ട് എന്ന് പറയുന്ന ഒന്നും വയ്ക്കണ്ട. നമുക്ക് കാര്യങ്ങൾ പിടികിട്ടുക, മനസ്സിലായി? കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ ഉത്തരകാശിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വാമിജി ഗർഭ്രമാനന്ദ സ്വാമിജി റിവേഴ്സ് ഓർഡറിലാണ് വായിപ്പിക്കുന്നത്. വെറുതെ ഞാൻ പഠിച്ചപ്പോഴൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇവര് ഒക്കെ എന്ത് ചെയ്യാണ്, എന്താണ് ഭാരം മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന അധികം കഴിഞ്ഞതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. മനസ്സിലായോ? ഒരു ഇന്റലക്ച്വൽ ടോർച്ചറിങ് എന്ന് പറയാം. അധികം ഞാനകത്ത് ഒരർത്ഥമില്ല. ആ ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. ദ്രവ്യങ്ങൾ ഏതൊക്കെയാണ്, ഗുണം എന്തൊക്കെയാണ്, അതൊക്കെ അറിഞ്ഞിരിക്കണം. അത് ഒറ്റയടിക്ക് മനഃപാഠം ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ആ ഒരു സിസ്റ്റമേ പോയില്ലേ പഴയ കാലത്ത് എന്താണ് ചെയ്തെന്ന് വെച്ചാൽ, അന്ന് പഠിക്കുന്നതിനുള്ള സബ്ജക്ട് കുറവായിരുന്നു, വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് സൂത്രങ്ങളും അതും ഇതൊക്കെ. അപ്പൊ ഒരു മനുഷ്യന്റെ തലയ്ക്കകത്ത് ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. ഇന്ന് മനുഷ്യന് അറിയേണ്ട സബ്ജക്ട് വളരെ വിപുലമാണ്. നിങ്ങളുടെ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം ഇരുന്ന് നിങ്ങൾ രൂപരസഗന്ധ സ്പർശ സംഖ്യ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം പോയി, നിങ്ങൾക്ക് വേറെ ഒരു കാര്യത്തെ കുറിച്ച് ഒരു ബോധമില്ലാത്തവരായി പോകും. ലൈഫ് വേസ്റ്റായി പോകും. മനസ്സിലായോ? എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ അതിന്റെ നേട്ടം? ലളിതാസഹസ്രനാമം ചൊല്ലുന്നു എന്ന് പറയുന്നത് അതൊരു ഫെയ്ത്ത് സിസ്റ്റമാണ്. നമ്മളൊരു വിശ്വാസം. മനസ്സിലായോ? അത് ചെയ്താൽ നമുക്ക് ഇന്ന ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നു. അത് വേറെ കാര്യം. ഇതിലൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ തർക്കം എന്നൊക്കെ പറയുന്ന അതെന്ന് പറയുന്നത് പണ്ടത്തെ, മനസ്സിലായോ, ഒരു 2000 വർഷം മുമ്പത്തെ ഫിസിക്സാണിത്. അന്ന് ഫിസിക്സ് ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെയാണ് അന്ന് ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് അതൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് ഇന്ന് ആ പറയുന്ന എന്താണ് പദാർത്ഥ ജ്ഞാനത്തിനൊന്നും യാതൊരു മൂല്യമില്ല. ഞാനിന്ന് പഞ്ചീകരണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മഹേശ്വര സൂത്രം ഗുരുനാഥം നവപഞ്ചവാരെന്ന് പറയുമ്പോ അതിൽ നിന്ന് വന്ന ശബ്ദങ്ങള് ആണല്ലോ നമ്മൾ വായിക്കുന്നത്. അതൊക്കെ സ്റ്റോറീസ് ആണ്, അതിനൊന്നും യാതൊരു റിയാലിറ്റി ഇല്ല. കഥകൾ ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കിയാണ് വ്യാകരണം ഉണ്ടാക്കുന്ന. ഏത് അത് പഴയകാലത്തെല്ലാം സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് മനുഷ്യന്റെ എന്താണ് എവല്യൂഷന്റെ ഒരു ഭാഗമാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഹ്യൂമൻ എവല്യൂഷന്റെ ഒരു ഭാഗമായി ഡെവലപ്പ് ചെയ്ത് വന്നാണ് സ്റ്റോറി ടെല്ലിംഗ്. അപ്പൊ ആ സ്റ്റോറി ടെല്ലിംഗിന്റെ ഭാഗമാണ് നനാഥ ഡക്ക നവപഞ്ച ഭാരം. അതിൽ നിന്നൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ ഓക്കെ. എനിക്കിപ്പോ ക്ലിക്ക് ചെയ്ത് ഇത് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിന് നിരാകരിക്കുന്നുണ്ടോ? എങ്ങനെ ഉണ്ടായത് നനാഥ ഡക്ക? ഇല്ല, അത് പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ പണിനി വ്യാകരണം തന്നെ രൂപപ്പെട്ടു വന്നത് ഒരു പ്രത്യേക ഒരു ഇതല്ല, ഒരുപാട് വ്യാകരണങ്ങൾ ഉണ്ടായിരുന്നു അതിനു മുമ്പ് തന്നെ. പണിനി തന്നെ പറയുന്നുണ്ട്. അപ്പോ ഇതെല്ലാം പാണിനി കിട്ടാവുന്നിടത്തോളമെല്ലാം പഠിച്ചതിന് ശേഷം ഒരു അതൊരു ഒന്ന് കമ്പൈൽ ചെയ്തതാണ് പാണിനിയുടെ വ്യാകരണം. അല്ല, പാണിനി പുതുതായി കണ്ടുപിടിച്ച ഒന്നല്ല. ഇന്ദ്രചന്ദ്ര കാശകൃഷ്ണ ഇങ്ങനെ പറയുന്നുണ്ട് പഴയ വ്യാകരണങ്ങളെ കുറിച്ച്. അങ്ങനെ പല വ്യാകരണങ്ങൾ പാണിനി സൂത്രം തന്നെ പറയുന്നു. അങ്ങനെ പലതും പഠിച്ചതിന് ശേഷം അവര് കമ്പൈൽ ചെയ്ത ഒരു സാധനമാണത്. അപ്പോ അന്ന് ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിനോടൊരു ഭയഭക്തി ബഹുമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിനൊരു ഡിവിനിറ്റി കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥയൊക്കെ ഉണ്ടാക്കിയത്. ശിവം വന്ന് ഡക്കയടിച്ചെന്ന് ശബ്ദം കേട്ടു. അത് ആൾക്കാർക്ക് ഇതില് അങ്ങനെയൊക്കെ പറഞ്ഞാലേ അന്നത്തെ തലമുറ 2000 വർഷം മുമ്പ് കാണുന്ന സംഭവമാണ്. അത് നമ്മൾ ഓർക്കണം. മനസ്സിലായോ? അതൊരു ദിവ്യമായ വെളിപാടെന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് അതിന് താല്പര്യം വിശ്വാസം കൂടും. അങ്ങനെ സംഭവിച്ചാണ് പുതിയ ഇപ്പോഴത്തെ ശങ്കര പരമ്പര സ്വാമി ചിത്രകാശി എന്നോട് പോകാൻ പറഞ്ഞല്ലോ. വേറെ ഒരു സ്വാമിജി ഉണ്ട് പറഞ്ഞു, അദ്ദേഹം മറ്റേതാ ആപ്പ് അഷ്ടാധ്യായിക്ക് അയാൾ മോഡേൺ ഇതെല്ലാം സാധനം ഞാൻ ഇതേപോലെ പഠിച്ചു പിടിക്കേണ്ട ആവശ്യം കണ്ടുപിടിക്കാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എല്ലാം മോഡേൺ ആണ്, മീൻസിംഗ് മോഡേൺ ഉണ്ടാ, ഞാൻ സൂം മീറ്റിംഗ് ചെയ്യുന്നുണ്ട് എനിക്ക് അടുത്ത പോലെ ഇത് ഗുരുകുല സമ്പ്രദായം അദ്ദേഹം ഇതിനെല്ലാം അതിന്റെ ആവശ്യമില്ല. ഇന്ന് ഏറ്റവും മോഡേണായ രീതിയിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. ഞാൻ പറഞ്ഞുതരാം, എനിക്ക് എല്ലാം പറഞ്ഞുതരാം, തർക്കസംഗ്രഹം പറഞ്ഞുതരാം, നീ ഇങ്ങോട്ട് വരില്ല വീട്ടിലിരുന്ന്. മറ്റൊരു ട്രഡീഷണൽ ബർഡൻ ആൾക്കാരുടെ മേലിൽ വെച്ചുകൊടുക്കുകയാണ്, അധികം ഒരു കഴമ്പുള്ള കാര്യം. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു അർത്ഥവുമില്ല. നിങ്ങളിപ്പോ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ പഠിക്കുന്നത്? ഇന്നിപ്പോ ഓൺലൈൻ ക്ലാസ്സുകളിലാണ് ഇപ്പൊ എല്ലാവരും വലിയ പി എച്ച് ഡിക്ക് റിസർച്ച് ചെയ്യുന്നവർ ഓൺലൈനായിട്ടാണ്. എന്താ അവരൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതിനും വലിയ സംഭവം ഇതിനകത്തില്ല. ശ്രവണം എന്ന് പറയുന്നതേ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പഴയ കാലത്ത് മനുഷ്യന് എഴുത്ത് വിദ്യ അറിയുമായിരുന്നില്ല, എഴുതാൻ അറിയില്ലായിരുന്നു. ആ സമയത്താണ് ഈ ശ്രവണത്തിന് പ്രാധാന്യം വന്നത്. എഴുതി വായിക്കുന്ന സംഭവം അറിയില്ലായിരുന്നു. മനുഷ്യൻ ആദ്യം ഭാഷ ഡെവലപ്പ് ചെയ്തു. ഭാഷ ഡെവലപ്പ് ചെയ്ത് വളരെ കഴിഞ്ഞപ്പോഴാണ് ലിപി വരുന്നത്. ലിപി വന്നപ്പോ തന്നെ അന്ന് എഴുത്ത് സാമഗ്രികളില്ല, എവിടെ എഴുതും മനസ്സിലാവല്ല. പനയവരയിലോ അപൂർജ പത്രത്തിലോ എഴുതി വെച്ചാലും സൂക്ഷിക്കാൻ പറ്റും, ചരടെടുക്കത്തില്ലേ. ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്നത്. പഴയ പാചക രീതി ഞാൻ അദ്ദേഹം പറഞ്ഞതാണോ? അതായത് ഞാൻ ശ്രമിക്കുന്നത് എന്റെ പഞ്ചേന്ദ്രിയം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ. എനിക്കറിയില്ല, ഞാൻ ബേസില്ലാണ് സംസാരിക്കുന്നത്. ഒരു ബേസില്ലാതെയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടത്. സാങ്കേതികം കേൾക്കുന്നത് എനിക്ക് ഈ വർത്തമാനം ഫോണിലൂടെ പറഞ്ഞിട്ട് കേൾക്കും. പക്ഷെ അതിനേക്കാളും കൂടുതൽ അമൂർത്തത്തിൽ അബ്സ്ട്രാക്ട് ആയിട്ട് ഞാൻ എന്തെങ്കിലും പരസ്യം എന്തോ കൈമാറുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ശ്രമിക്കുന്നത്. അതായത് ഭാഷ എന്ന് പറയുന്ന ആശയങ്ങളെ കൈമാറാൻ വേണ്ടിയിട്ടാണ്. ഒരാളിരിക്കുന്ന ആശയം വേറൊരാളുടെ കൈമാറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വേദാന്തത്തിന്റെയും അദ്വൈതത്തിന്റെയും ട്രഡീഷനിൽ അതൊക്കെ പറയും. ഞാനും അങ്ങനെയൊക്കെ തന്നെ പഠിപ്പിക്കുന്നത്, അത് മാറ്റമൊന്നുമില്ല. പക്ഷെ നമ്മള് റിയലിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോ എന്താണ്, എഴുത്തില്ലാത്ത കാലഘട്ടത്തില് കേക്ക് എല്ലാ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഒരാളുടെ മനസ്സിരിക്കുന്ന കാര്യം ഞാൻ എങ്ങനെയാരെയും പറഞ്ഞു തരാതെ, ഒരാളുടെ മനസ്സിരിക്കുന്ന ഒരു കാര്യം എഴുതി തരാൻ പറ്റില്ല. ഓൺലൈൻ പരിപാടികളൊന്നുമില്ല. അപ്പൊ പറഞ്ഞു തന്നേ പറ്റും. അവിടെയാണ് ശ്രവണത്തിന് പ്രാധാന്യം വന്നത്, മനസ്സിലായോ? ഇന്നങ്ങനെയല്ല. ഇന്ന് ആശയവിനിമയത്തിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോ അങ്ങനെ തന്നെ വേണമെന്നില്ല. നമ്മൾക്ക് പിന്നെ കേൾക്കുന്നയാളിനും പറയുന്നയാളിനും ഏതാ സൗകര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്വൈതത്തിന്റെ ട്രഡീഷനിലൊക്കെ അങ്ങനെ തന്നെ പറയുന്നത്. പക്ഷെ ശ്രവണത്തിന് എന്തുകൊണ്ട് പ്രാധാന്യം വന്നു എന്ന് വെച്ചാൽ എഴുത്തില്ലാത്തതുകൊണ്ട് ആണ് അതിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസർ. പിന്നെ എഴുത്ത് വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ആൾക്കാർ എഴുതി വായിക്കാൻ തുടങ്ങി. പിന്നെ പല ഇതുകൊണ്ട് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഒരറിവ് വേറൊരാൾക്ക് കൈമാറുകയെന്ന് പറയുമ്പോ അതിന്റെ അകത്ത് ഒരു ബിസിനസ് കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്താലേ ഒരാൾക്ക് അറിയാൻ പറ്റും എന്ന് വരുമ്പോഴേ അപ്പോ ഇതിനെ കൂടുതൽ മിസ്റ്റിക്കാക്കും. നീ എന്റെ അടുത്ത് വന്നിട്ട് മനസ്സിലാക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലായോ, അത് കുറെ മിസ്റ്റേക്സ് നമ്മളെ കൂട്ടിച്ചേർത്ത്. ഇന്ന് നോക്ക്, ഇന്നത്തെ മനുഷ്യർ എന്തെല്ലാം അറിവ് നേടുന്നു. ഈ ശ്രവണം എന്ന് പറയുന്നുണ്ട് അവിടെ വെള്ളം ഇത് വേണം. എത്രയും വിലപ്പെട്ട അറിവ് നേടുന്നു, ഏതെല്ലാം സബ്ജക്റ്റിലെ അറിവ് നേടുന്നു. മനുഷ്യന്റെ അറിവിന് എന്തുമാത്രം ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. പ്രഭാഷണം കേൾക്കുമ്പോ നമ്മളിവിടെ നിന്ന് കേൾക്കുന്ന സമയത്ത് ചില ചില സംഗതികൾ നമ്മളെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നൊരു തോന്നല് നമുക്ക് എനിക്കുണ്ടാവാറുണ്ട്. അത് അത് എവിടെ നിന്ന് സംഭവിക്കും? അത് നമ്മുടെ മെമ്മറി ഒരു പകുതിന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ മെമ്മറി ഉണർന്നു വരുന്നു. അത് ഈ സമഷ്ടിയായിട്ട് ബന്ധപ്പെട്ടില്ല. ഒരു സമഷ്ടിയാണ് നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു പ്രശ്നം, ഒരു സമഷ്ടിയില്ല, വെഷ്ടിയില്ല. എന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെയും ബ്രെയിൻ വർക്ക് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യന് മാത്രമുള്ള ഒരു കേപ്പബിലിറ്റിയാണ് ഇത്രയും കാലത്തെ മെമ്മറി സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നത്. വേറെ ഒരു പ്രാണികൾക്കും അതിനുള്ള ശേഷിയില്ല. നമ്മുടെ കുട്ടിക്കാലം മുതലെ ഇന്നുവരെയുള്ള അവസാനം മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ആദ്യം തന്നെ സിദ്ധാന്തം പോലെ എല്ലാവരും പറയുന്നത്. അതൊക്കെ പഴയ ട്രഡീഷണൽ ആയിട്ട് പണ്ട് പറഞ്ഞു വന്ന കാര്യങ്ങൾ, പഴയ കാലത്ത് പറഞ്ഞു വന്നു. ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാല് ഇതല്ല, ഒന്നുമല്ല. യാഥാർത്ഥ്യം എന്തെന്നുള്ളതാണ് നമ്മള് റിയലിസ്റ്റിക്കായി മനസ്സിലാക്കുന്നതും കൺസെപ്ച്വലായി മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? അപ്പോ ഡിസ്ക്രിപ്റ്റീവായി മനസ്സിലാക്കുന്നതും പ്രിസ്ക്രിപ്റ്റീവായി മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യത്യാസം. ഡിസ്ക്രിപ്റ്റീവായി മനസ്സിലാക്കുമ്പോഴാണ് ഈ പറയുന്ന എല്ലാ സംഗതികളും വരുന്നത്. മനസ്സിലായോ? പ്രിസ്ക്രിപ്റ്റീവായി മനസ്സിലാക്കുമ്പോൾ എന്താണോ റിയൽ അത് മനസ്സിലാക്കും. അപ്പൊ അവിടെ മറ്റെന്തെങ്കിലും ആവശ്യമില്ല. അതൊക്കെ പഴയ ഒരു രീതി. നമ്മളെപ്പോഴും ഓർക്കുക, ഇന്നും മനുഷ്യൻ അറിവ് നേടുന്നുണ്ട്. ഒരുപാട് വിലപ്പെട്ട അറിവ്, അത് ഫിസിക്സ് ആയാലും മെറ്റാഫിസിക്സ് ആയാലും എന്തിലായാലും. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെയുള്ള കടമ്പിടുത്തങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രീ ആയ കാര്യങ്ങൾ മനസ്സിലാകും. അതിൽ നമ്മള് സ്വയം കൺഫ്യൂഷനുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മള് ഫ്രീ ആയിരിക്കുക, ഫ്രീ ആയ കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ ചിലർക്ക് ഈ ട്രഡീഷണൽ ആൾക്കാരെ ഇങ്ങനെ ബന്ധിച്ചിടണം, അതെന്തോ ഞാൻ സംതിങ് സ്പെഷ്യൽ ആണ് മറ്റുള്ളവരെ തോന്നിപ്പിക്കണം, അതിന് വേണ്ടിട്ട് ഒരുപാട് മാനിപ്പുലേഷൻസ് ഒക്കെ നടത്തും. അധികം ഇതിനകത്തും വേറെ കാര്യമൊന്നും ഇല്ല. എങ്ങനെയാണോ നമ്മൾ മാത്സ് പഠിച്ചത് അതുപോലെ തന്നെ ഏത് വിഷയം പഠിക്കാം, ഒരു പ്രശ്നമില്ല. മാത്സ് പഠിക്കുമ്പോൾ ശ്രവണം എന്ന് പറഞ്ഞ് നിർബന്ധം പഠിക്കാൻ പറ്റും. പുസ്തകം വായിച്ച് പഠിക്കത്തില്ലേ? ക്ലാസ്സിലിരുന്ന് പഠിക്കത്തില്ലേ? ഓൺലൈനായി പഠിക്കത്തില്ലേ? പഠിപ്പിക്കത്തില്ലേ? അതുപോലെ മാത്സിന്റെ അത്രയും കോംപ്ലിക്കേഷൻ ഒന്നിനുമില്ല. മാത്സിന്റെ അത്രയും സ്ട്രക്ചർ ഇല്ലല്ലോ ഇതൊന്നും. മനസ്സിലായോ? മാത്തമെറ്റിക്സിന്റെ അത്രയും സ്ട്രക്ചറലായ ഒരു പഠനം വേറെ ഒന്നിനും ഇല്ല. അത് നമുക്ക് ഈ പറയുന്ന ഒരു കണ്ടീഷനിങ് ഇല്ലാതെ പഠിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്താ? മാത്സിലെല്ലാം നമ്മൾ മനഃപ്പാഠം ചെയ്യണോ? ആ അതാണ് ശരിയായിട്ടുള്ള മെത്തേഡ്. ആ അതാണ് പറയുന്ന, അതാണ് ലാംഗ്വേജ് ഓഫ് സയൻസ് എന്ന് മാത്സിനെ വിളിക്കാൻ കാരണം അതാണ്. മനസ്സിലായോ? അത് വളരെ സ്ട്രക്ചറലാണ്. ഇതെല്ലാം അതുപോലെ പഠിക്കാന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇത് നമുക്ക് ഇപ്പം പറഞ്ഞ മായാ സിദ്ധാന്തത്തിൽ തന്നെ ഈ ഇക്വേഷൻസ് ഉണ്ടാക്കുമ്പോ ഇതിനെ ഒരു പുറമേ ഒരു സാധനം കൊണ്ടുവന്ന് ചേർത്തില്ലേ? അസ്യൂം മായയെ സിദ്ധിക്കുന്നു പറഞ്ഞില്ലേ? മായ അതിന്റെ ഉള്ളിൽ നടുവിൽ അസ്യൂം ചെയ്ത് വെച്ചു. അതാണ് അവിടെ കളിക്കുന്നത്. അപ്പോ നിങ്ങൾ മാത്സിൽ പറയത്തില്ലേ ടെൻസ് ടു ഇൻഫിനിറ്റി? അപ്പോ ഈ സാധനം ഇത് എന്നിട്ട് തെളിയിക്കപ്പെട്ടു. അതിന് യുക്തി പറയുന്നു, തെളിവല്ല. നോ എവിഡൻസ്, നോ പ്രൂഫ്. അപ്പം എല്ലാം സൃഷ്ടി ഇവിടെ നടക്കുമ്പോ ആദ്യത്തെ വളരെ പച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരാബ്ദവും വാസനയും ആദ്യത്തെ എങ്ങനെയുണ്ടായി? ആദ്യത്തെ പ്രാരാബ്ദം ഉണ്ടാവും അല്ല? എന്താണ് ഈ പ്രാരബ്ദം? പ്രാരബ്ദം കിട്ടെ സമജി. ആദ്യത്തെ പിന്നെ സൃഷ്ടി നടക്കണ വാസന എന്ന് പറയുന്നത് ആ വാസന നമ്മളെ മെമ്മറിയാണ് പറയുന്നത്, വേറൊന്നും അല്ല. വേറെ വാസനയൊന്നുമില്ല. സാധാരണ രീതിയിൽ പറഞ്ഞ ഇനി അതിനപ്പുറം നിന്ന് വാസന എന്തെന്ന് അറിയണമെങ്കിൽ അതിന് ജനറ്റിക്സിൽ പോകണം. ജനറ്റിക്കൽ സയൻസിലാണ് വരുന്നത്. നമ്മുടെ ജീനുകളിൽ എൻകോഡ് ചെയ്തിരിക്കുന്നു, മനസ്സിലായോ? അത് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ബയോളജി, ബയോളജിക്കൽ എവല്യൂഷൻ മനസ്സിലാവും. എവല്യൂഷനിലൂടെ വന്നു ചേർന്നതാണ് ഈ പറയുന്നത് എൻകോഡിങ്. അതിനാണ് വാസന എന്നൊക്കെ പറയുന്നത്. അതറിയാൻ വയ്യാത്തതുകൊണ്ട് പഴയ കാലത്ത് വേറെ എന്തോന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു. ഓക്കെ, അടുത്ത ക്ലാസ് കൂടെ തുടങ്ങട്ടെ, അവിടെ ഇരിക്കും. ശരി, തുടങ്ങിക്കോ പണി. ഓം ശ്രീനാരായണ സദ്ഗുരു ധർമ്മസ്ഥാവരമേ ത്വം ബ്രഹ്മരാമൈ ഓം സഹനാഭവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാധീ തമസ്തുമാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓ, ഇത് ഓഫായില്ലേ?